അപ്പോൾ മാന എന്നാണ് സംസ്കൃതത്തിൽ മൃഗ ശബ്ദത്തിൻ്റെ അർത്ഥം. അത് ഇത് കണ്ടിട്ട് ഓടും, വെള്ളത്തിനൊക്കെ ഓടും. മൃഗതൃഷ്ണ എന്ന് പറയുന്നതുകൊണ്ട് ദാഹം കൊണ്ട് ഇതിൻ്റെ പുറകെ ഓടുന്നു. ഓടി വെള്ളം കിട്ടാതെ മരിക്കുമെന്നൊക്കെയാണ് കഥ. എന്തായാലും മാന് ഓടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് മൃഗതൃഷ്ണ എന്നൊരു പേര് വന്നു. അപ്പൊ ഇത് മൃഗതൃഷ്ണ എന്ന് പറയുന്നത് ബ്രഹ്മത്തിൻ്റെ ഒരു ഉദാഹരണമാണ്. രജ്ജസർപ്പം എന്ന് പറയുന്ന വേറൊരു ഉദാഹരണം. അപ്പോ രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടുദാഹരണം പറയാറുണ്ട് ബ്രഹ്മം എന്ന് പറയുന്നത്. മൃഗതൃഷ്ണ കാണുന്നുണ്ട്. എന്താ അങ്ങനെ സംഭവിക്കാൻ കാരണം? രജ്ജുസർപ്പം മാഞ്ഞു പോകുന്നു. ഇത് മാഞ്ഞു പോകുന്നില്ല. എന്തുകൊണ്ടാണോ? അങ്ങനെ ഇത് തന്നെ രജ്ജുസർപ്പം എന്താ മാഞ്ഞു പോകുന്നു, ഇതെന്താ മാഞ്ഞു പോകുന്നു? എന്നാണോ പഠിച്ചത്? വേദാന്ത പരിഭാഷയിൽ പഠിച്ചതാണ് രണ്ടും തമ്മിലെ വ്യത്യാസം. അതെന്നെ ഞാനും പറഞ്ഞത്. എന്തുകൊണ്ടെന്നാ ഗാന്ധി ർപ്പത്തിൽ ഇത് സ്വാഭാവികമാണ്, സ്വാഭാവിക ഭ്രമമാണ്. ഞാൻ എന്താ ഉദാഹരണം പറഞ്ഞത്? സ്വാഭാവിക ഭ്രമത്തിന് വേദാന്ത പരിഭാഷയങ്ങൾ തന്നെ എന്താ പഠിക്കുന്നു? സ്വാഭാവിക ഭ്രമത്തിന് എന്താ ഉദാഹരണം? ബോധമില്ല. അയോ ദഹതി, അവിടെ അഗ്നിയുണ്ട്, അയസ്സുണ്ട്. അഗ്നിയുടെ ചൂട് ഇരുമ്പിലേക്ക് വന്നു, ഇരുമ്പുണ്ടയിൽ വന്നു. അപ്പൊ അത് പൊള്ളിച്ചു എന്ന് പറയുന്നു. ഒരു ഉപാധി കൊണ്ടാണ്. അതുപോലെ ഇവിടെ എന്ത് വരുന്നു? ഇവിടെ സൂര്യപ്രകാശമുണ്ട്, ചൂട് കാറ്റുണ്ട്, അടുത്ത് മരങ്ങളുണ്ട്. ഇങ്ങനെ നിരവധി ഉപാധികളുണ്ട്. ഉപാധികൾ കൊണ്ടാണ് ഇങ്ങനെ ഒരു ഭ്രമം ഉണ്ടാകുന്നത്. അപ്പൊ അവിടെ ഒരു ശരിക്കും അവിടെ ഒന്ന് ഉണ്ടാകുന്നുണ്ട്. അവിടെ ഒരു നിഴൽ ഉണ്ടാകുന്നുണ്ട്, അവിടെ ഒരു തിരയിളക്കം ഉണ്ടാകുന്നുണ്ട്, എല്ലാം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അത് ഭ്രമം എന്ന് പറയുന്നത് എന്താണ്? അതൊക്കെ ജലമാണെന്ന് ധരിക്കുന്നതാണ്. ജലമല്ല. വാസ്തവത്തിൽ അവിടെ ഇതൊക്കെ ഉണ്ട്. ഏത് പ്രകാശമുണ്ട്, ചൂടുവായുണ്ട്, സമീപത്ത് മൃഗങ്ങൾ മരങ്ങളുണ്ട്, അതിൻ്റെ നിഴലുണ്ട്, എല്ലാം ഉണ്ട്. അയോധഹതി, അവിടെയും ശരിക്കും അവിടെ എന്തുണ്ട്? വന്യുണ്ട്. വന്യ അടുത്തിരുന്നുകൊണ്ടാണ് അതിനോട് അതി കയറി പിടിച്ചു. എന്നിട്ടാണ് അത് ചൂടെന്ന് തോന്നുന്നത്. അപ്പോ അതാണ് സ്വാഭാവിക ഭ്രമം. അതുകൊണ്ടാണ് ഒരാൾ മനസ്സിലാക്കി മഞ്ഞയല്ല പൊള്ളിച്ചത്, തീയാണ് എന്ന് മനസ്സിലാക്കിയാലും വീണ്ടും അയാൾ കൈ തൊട്ടാൽ എന്ത് ചെയ്യും? ഇരുമ്പ് പൊള്ളിക്കും. കാര്യം അറിഞ്ഞാലും അറിഞ്ഞില്ല. അതുപോലെ മരുമരവ് മരീച്ചുകയില് നമ്മൾ കണ്ട് കാര്യമൊക്കെ മനസ്സിലായി, പരിചയമുള്ളവർക്ക് മനസ്സിലാവും. മനസ്സിലായാലും വീണ്ടും എന്ത് ചെയ്യും? കാണുന്ന വെള്ളം തന്നെ ആയിരിക്കും കാണുന്നത്. വെള്ളമായിട്ട് അതിനെ കാണാൻ പറ്റും, ചൂട് കാറ്റായിട്ട് കാണാൻ പറ്റില്ല. അപ്പൊ അത് വെള്ളമല്ല, സത്യം എന്താണെന്ന് മനസ്സിലായാലും അനുഭവത്തിൽ, അതായത് പ്രതീതിയിൽ, ബ്രഹ്മസമയത്ത് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ അനുഭവപ്പെടും. അതിനാണ് മരുമരീചിയുടെ ഉദാഹരണം പറയുന്നത്. അത് തന്നെയാണ് പ്രപഞ്ചത്തെ സംബന്ധിച്ച്. പ്രപഞ്ചത്തെ ഒരാൾ മനസ്സിലാകും ഇത് അസത്യമാണ്. അസത്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഇത് അസത്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. യുക്തി വിചാരത്തിലൂടെ മനസ്സിലാകും. അതാണ് ഇവിടെ പറഞ്ഞു മുഴുവൻ. ഇവിടെ സമാധിയുടെ കാര്യമാണോ പറഞ്ഞത്? സമാധി എങ്ങനെയാകണമെന്നാണോ പറഞ്ഞത്? സംഹി ബ്രഹ്മ എന്ന് പറഞ്ഞ് ഉപദേശിക്കുന്നതൊക്കെ സമാധിയുടെ കാര്യമാണ്. അപ്പോ വിചാരത്തിലൂടെയാണ് അത് മനസ്സിലാക്കുന്നത്, മനനത്തിലൂടെ. അങ്ങനെ മനനത്തിലൂടെ മനസ്സിലാക്കി പ്രപഞ്ച സത്യമല്ലെന്ന് മനസ്സിലാക്കിയാൽ, അങ്ങനെ മനസ്സിലാക്കിയ ഒരാളിനും പ്രപഞ്ച അനുഭവം എങ്ങനെ തന്നെയായിരിക്കും? സത്യമായിട്ട് തന്നെയായിരിക്കും. അതിന് മാറ്റം വരത്തില്ല. അതങ്ങ് മാറിപ്പോവും. പുതിയൊരു അനുഭവം ഉണ്ടാവും, അങ്ങനെയില്ല. മുമ്പെന്തായിരുന്നു അനുഭവം? അത് തന്നെ. മരുമരീചികയിൽ വെള്ളമില്ലെന്ന് മനസ്സിലാക്കിയാലും മുമ്പ് എങ്ങനെയാണ് അവിടെ നെഴൽ കണ്ടത്, മുമ്പ് എങ്ങനെയാണ് അവിടെ തിര കണ്ടത്, എല്ലാം വീണ്ടും കാണും. അപ്പൊ പ്രപഞ്ച അനുഭവത്തിന് യാതൊരു മാറ്റവും ഉണ്ടാകത്തില്ല. എന്തുകൊണ്ട്? ഇത് ഒരു യുക്തി വിചാരത്തിലൂടെ എത്തിച്ചേർന്ന ഒരു നിശ്ചയമാണ്, അതൊരറിവാണ്. ആ അറിവിന് ആ വസ്തുവിൽ മാറ്റമൊന്നും വരുത്താവോ? അറിവിനൊരിക്കലും വസ്തുവിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ല. നിങ്ങൾ മുമ്പിൽ ഈ പുസ്തകം വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കുകയാണ് ഈ പുസ്തകം എന്ന് പറയുന്നത് പഞ്ചഭൂതമാണ്, ഈ പുസ്തകം എന്ന് പറയുന്ന അനേക പേപ്പർ കൂടി ചേർന്നതാണ്, അല്ലെങ്കിൽ പുസ്തകഭൂതം എന്ന് പറയുന്ന മോളിക്യൂളാണ്, അല്ല പുസ്തകം എന്ന് പറയുന്ന ആറ്റമാണ്, പുസ്തകം എന്ന് പറയുന്നത് പൾപ്പ് അരച്ച് ഉണ്ടാക്കിയ പേപ്പറാണ്. എന്തൊക്കെ അറിവ് നിങ്ങൾ അതിനെക്കുറിച്ച് അറിഞ്ഞാലും നിങ്ങളുടെ അനുഭവത്തിൽ എന്താണോ പുസ്തകം തന്നെ. അതിനെക്കുറിച്ച് പലതരത്തിലുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാകും. ഒന്നും പുസ്തകം എന്നുള്ള അനുഭവത്തെ മാറ്റത്തില്ല. അനുഭവത്തിൽ അതങ്ങനെ കാരണം എന്തുകൊണ്ട്? ഇതിനെ പുസ്തകത്തെ നമ്മളിപ്പോൾ അറിയുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും മനസ്സുകൊണ്ടുമാണ്. ഇപ്പൊ പ്രപഞ്ചത്തെ സംബന്ധിച്ച് എന്തൊക്കെ സിദ്ധാന്തങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ, എന്തൊക്കെ തത്വജ്ഞാനം നിങ്ങൾക്കുണ്ടായാലും ശരി, നിങ്ങളുടെ അനുഭവത്തിൽ പ്രപഞ്ചം എങ്ങനെയായിരിക്കും? പ്രപഞ്ചം തന്നെ ആയിരിക്കും. എങ്ങനെയാണോ അത് തന്നെ ആയിരിക്കും. ഞങ്ങൾ കൂടുതലായി പറയണം എന്താണ്, സത്യമല്ല. സത്യമല്ലെങ്കിലും എന്താ? സത്യമല്ലെങ്കിലും എന്താണ് സത്യമല്ലാത്തത്? പ്രപഞ്ചം തന്നെ സത്യമല്ലായിരിക്കും. നിങ്ങൾ പറയണ ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ബ്രഹ്മമാണ്, ആത്മാവാണ്, ഈശ്വരനാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആത്മാവും ഈശ്വരനും ഒക്കെ ആയത്? എന്താണ്? പ്രപഞ്ചം തന്നെ. പ്രപഞ്ചത്തെ കണ്ടിട്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കും. അപ്പൊ പ്രപഞ്ച അനുഭവത്തിൽ യാതൊരു വ്യത്യാസം ഉണ്ടാകില്ല. പിന്നെ ഇങ്ങനെ ഒരു അറിവുണ്ടായതുകൊണ്ട് എൻ്റെ അനുഭവം വേറെയാണ്, നിങ്ങളാരും അറിയുന്ന പോലെ അല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള തെറ്റിദ്ധാരണ കൊണ്ട് പറയുന്നതാണ്. ഒരാൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവുകയാണ്, ബ്രഹ്മജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പ്രപഞ്ചം അതുപോലെ അല്ല, അതുവരെ ഉണ്ടായിരുന്ന പോലെ അല്ല. ബ്രഹ്മജ്ഞാനികൾ കാണുന്ന, നമ്മൾ കാണുന്ന പ്രപഞ്ചം അല്ല, അതാണ്, ഇതാണ്, പൊക്കാണ്, കോണാണ്, ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണ് ഈ അറിവെന്ന് തിരിച്ചറിയാൻ വയ്യാത്തത്. അപ്പൊ അത് യൗക്തിക വിചാരമാണ്, യുക്തിപരമായി വിചാരം ചെയ്ത് അറിയുക. പിന്നെ ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അനുഭവം ഉണ്ടാവണം, എന്നുവെച്ചാൽ പ്രപഞ്ച അനുഭവം ഇല്ലാതാവണം, മറ്റൊരു അനുഭവം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? സമാധി എത്തിച്ചേരണം. എന്നാൽ ശരി, നിങ്ങൾ കാരണം അത് നിങ്ങളുടെ സ്വന്തം കാര്യമാണ്. മറ്റൊരാൾക്കും ബോധ്യപ്പെടാത്ത കാര്യമുണ്ട്. പ്രപഞ്ചാനുഭവം അങ്ങനെയല്ല, എല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ്. നിങ്ങളുടെ തത്വചിന്തയാണ് മറ്റുള്ളവർക്ക് പിടികിട്ടാത്തത്. നിങ്ങളുടെ പ്രപഞ്ചാനുഭവം എല്ലാവർക്കും ഉള്ളതാണ്, അതിനൊന്നും ആർക്കും വ്യത്യാസമില്ല. എല്ലാവരും ചെവികൊണ്ട് ശബ്ദം തന്നെ കാണുന്നു, എല്ലാവരും നാക്കുകൊണ്ട് രസത്തെയാണ് അറിയുന്നത്, അതിനൊന്നും വ്യത്യാസമില്ല. പക്ഷെ നിങ്ങൾ സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതൊരു വ്യക്തിപരമായ ഒരു അനുഭവമാണ്. അവിടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, സമാധി ഞാൻ ഇങ്ങനെ കണ്ടു, ഞാൻ ഭൂതത്തെ കണ്ടു, പ്രേതത്തെ കണ്ടു, അല്ലെങ്കിൽ ബ്രഹ്മത്തെ കണ്ടു, ഈശ്വരനെ കണ്ടു, ആനന്ദം കണ്ടു, എന്ത് വേണോ പറയാം. അതൊക്കെ വ്യക്തിപരമായ അനുഭവമാണ്, അത് മറ്റുള്ളവർക്ക് അതിനെ പരിശോധിച്ച് നോക്കാൻ ഒക്കത്തില്ല. പക്ഷേ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് സമാധി ഇരുന്നുകൊണ്ട് പറയാനും പറ്റും. എന്താണ് ത്വം ഹി ബ്രഹ്മ ജയന്തിരിയാണ്, ഇതൊന്ന് സമാധിയിലിരുന്നുകൊണ്ട് ഗുരുവിന് ശിഷ്യനോട് പറഞ്ഞു കൊടുക്കാം. ഇതൊക്കെ ഈ പ്രപഞ്ചത്തെ കണ്ടുകൊണ്ട് തന്നെ മനസ്സിലാക്കി ശിഷ്യനെ കണ്ടുകൊണ്ടൊക്കെ പറയുകയാണ്, പ്രപഞ്ചത്തെ ഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ്. അങ്ങനെ പറയുമ്പോൾ പ്രപഞ്ച അനുഭവത്തിൽ പഞ്ചഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള അനുഭവത്തിലും മനസ്സുകൊണ്ടുള്ള അനുഭവത്തിലും യാതൊരു വ്യത്യാസം ഇല്ല. അതിനാണ് ഈ ഉദാഹരണം പറയുന്നത്. ഏത്? മൃഗതൃഷ്ണിക നല്ലവണ്ണം മനസ്സിലാക്കാൻ പറയുന്നതുകൊണ്ട് അല്ല. പിന്നെ നിങ്ങൾക്ക് മറ്റേതെങ്കിലും വ്യക്തിപരമായ അനുഭവം വേണമെങ്കിൽ നിങ്ങൾ സമാധി പോയിട്ട് അറിഞ്ഞു, അങ്ങനെ പോയി അറിഞ്ഞു കഴിഞ്ഞാൽ അത് അത് മാത്രമായിരിക്കും നിങ്ങളുടെ സ്വന്തം അനുഭവം. ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ എന്താണ് സിദ്ധാന്തമാണ്, ഒരു സിദ്ധാന്തമാണ്. ആ സിദ്ധാന്തം നിങ്ങൾക്ക് പറയാനും നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും പുസ്തകങ്ങൾ എഴുതാനും എല്ലാം കഴിയും. അതാണ് സിദ്ധാന്തം. സമാധി എന്ന് പറയുന്നത് അങ്ങനെയല്ല, നിങ്ങളുടെ അനുഭവമാണ്. നിങ്ങൾക്കത് വേറെ ആളുമായിട്ട് പങ്കുവയ്ക്കാൻ പറ്റില്ല, പങ്കുവച്ചാൽ തീരെ അപൂർണമായി. യുക്തി വിചാരം എന്ന് പറയുന്നത് യുക്തിയുള്ള ഒരാളോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. ഞാൻ പറയുന്നവർക്ക് മനസ്സിലാവും, യുക്തി ഉണ്ടെങ്കിൽ ഇനി മനസ്സിലാവും. സമാധി എന്ന് പറയുന്ന ഒരാൾക്ക് പറഞ്ഞ് മാറ്റി കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു അനുഭവം അയാൾക്കുണ്ടായ ഉണ്ടാകാത്തടത്തോളം കാലം രക്ഷയില്ല. ഞാൻ സമാധിയിലിരുന്ന് കുട്ടിച്ചാത്തനെ കണ്ടെങ്കിൽ, നിങ്ങൾ സമാധി പോയി കുട്ടിച്ചാത്തനെ കാണുകയല്ല വേറെ ഒരു വഴിയില്ല. എനിക്ക് കുട്ടിച്ചാത്തനെ നിങ്ങളുടെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് വിചാരിച്ചാൽ എങ്ങനെ പരിചയപ്പെടുത്തും? ഒരു രക്ഷയില്ല. സമാധി പോയി നിങ്ങൾ കുട്ടിച്ചാത്തനെ കാണുക, കാരണം സമാധി ഞാൻ കണ്ടാണ്. അപ്പോൾ ഇക്കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നത്? ഇത് ഈ പ്രപഞ്ചം അസത്യമാണോ, ഈ ചന്ദ്രവചനീയമാണോ എന്നുള്ള കാര്യം യുക്തിയിലൂടെയാണ് മനസ്സിലാക്കുന്നത്. അതിന് ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് മരുമരീച്ചിക. യുക്തിയിലൂടെ മനസ്സിലാക്കുന്നതിന് വേറെയും നിങ്ങൾ പറയുന്നുണ്ട്. ശരിക്കും യുക്തി ഉപയോഗിച്ച് പ്രപഞ്ചം അസത്യമാണ്, അനിർവചനീയമാണ് എന്ന് പറയുന്നു. അത് അനുവചനീയം ഒന്ന് മാത്രമല്ല, ഒരു പടിയുടെ കടന്ന് ഇല്ല എന്ന് തന്നെ പറയുന്നു. ഇല്ല എന്ന് പറഞ്ഞാലും എൻ്റെ അർത്ഥം അത് തന്നെ, വിചാരം കൊണ്ടാണ്. ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവത്തെ ഉണ്ട് എന്നാണ് അർത്ഥം. അത് നമ്മൾ മനസ്സിലാക്കുന്നു. ആത്മോദേശത്തിൽ 31-ാമത്തെ പദ്യം. അനുഭവം ആദിയിൽ ഒന്നിരിക്കിൽ അല്ലാതെ അനുമതിയിൽ ഇതും ഉന്നം അക്ഷിയാലെ അനുഭവിയാത്തതുകൊണ്ട് ധർമ്മിയുണ്ടെന്ന് അനുമതിയാൽ അറിവിയിൽ അറിഞ്ഞിടേണം. ഈ പ്രപഞ്ചം ഇല്ലാത്തതാണെന്നാണ് ഇവിടെ പറയുന്നത്. അതേപോലെ സത്യത്തിലില്ല ഉലകം എന്ന് പറഞ്ഞ അതേ യുക്തി അനുസരിച്ച് പറയാം. ഈ പദ്യത്തിൻ്റെ അർത്ഥം ഞാൻ നോക്കിയ വ്യാഖ്യാനങ്ങളിൽ ഒരാൾ മാത്രമേ ശരിയായി വ്യാഖ്യാനിച്ചിട്ടുള്ളൂ, തെറ്റില്ലാതെ വ്യാഖ്യാനിച്ചിട്ടുള്ളൂ. അത് ഗുരുവിൻ്റെ ശിഷ്യൻ തന്നെ. വേറെ എല്ലാവരും വ്യാഖ്യാനിച്ചിരിക്കുന്നത് പൊട്ടത്തെറ്റാണ്. തെറ്റെന്ന് പറഞ്ഞാൽ പോരാ, പൊട്ടത്തെറ്റാണ്. ഏതാണ് ആ ശിഷ്യനെന്ന് പറയാം? ഞാൻ എല്ലാ വ്യാഖ്യാനവും കണ്ടിട്ടില്ല, കണ്ടത് വെച്ച് പറയും. എൻ്റെ കയ്യിലുള്ള വ്യാഖ്യാനങ്ങൾ വെച്ച് പറയും. ഒരു ശിഷ്യൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ശരിയായിട്ട്. ഏതാണ് ശിഷ്യനെന്ന് പറയാമോ? നിങ്ങളിതൊന്നും വായിക്കുന്നില്ല. ഗുരുവിന്റെ ശിഷ്യന്മാരെ കുറിച്ചൊന്നും കേട്ടിട്ടില്ല. ആരായിരിക്കും അങ്ങനെ വ്യാഖ്യാനിക്കുന്നെങ്കിൽ? ആരാണ്? സച്ചിദാനന്ദ സ്വാമി. ആരായിരിക്കും? ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം, ഒരു ക്ലൂ കൂടെ തരാം. ഇതിന് വ്യാഖ്യാനം എഴുതിയ ആള്, ശരിയായ വ്യാഖ്യാനം ഇതിനെ വ്യാഖ്യാനിച്ച ആള് ഈ പദ്യത്തിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ഈ പദ്യത്തിന് വ്യാഖ്യാനം എഴുതാതെ തന്നെ ഇതിൻ്റെ അർത്ഥം ശരിയായിട്ട് എഴുതിയിട്ടുണ്ട്. ആര്? ഗുജറാത്തിലുള്ള സ്വാമി എഴുതിയിരിക്കുന്ന പൊട്ടത്തെട്ട്. എൻ്റെ ഗുരു നടരാജ് എഴുതിയിരിക്കുന്ന അതിനും വലിയ പൊട്ടത്തെട്ട്. ഒരു പടിയും കിട്ടുന്നില്ല. ഒരു കുളു കൂടെ തരാം. ആത്മോശതകം വ്യാഖ്യാനിച്ചപ്പോ തന്നെ എഴുതിയത് ആശാൻ, ആശയഗംഭീരൻ ആശാനാണ് ഈ പദ്യത്തെ ശരിയായി വ്യാഖ്യാനിച്ചത്. ആശാൻ ഒരുപാടൊന്നും എഴുതിയില്ല. ഒന്നാമത്തെ പദ്യത്തിൻ്റെ വ്യാഖ്യാനത്തിൽ രണ്ട് പദ്യം വ്യാഖ്യാനിച്ചു, രണ്ടോ മൂന്നും. ഒന്നാമത്തെ പദ്യത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ആശാൻ ഇതിൻ്റെ അർത്ഥം ഈ പദ്യമൊന്നും കൂടെ കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ആശയം കൃത്യമായിട്ട് കുറച്ചുകൂടി കൂടി കൂടുതൽ ചേർത്തിട്ടുണ്ട് ആശാൻ. എന്തുകൊണ്ടാണ് ആശാൻ ഇത് ശരിക്കും വ്യാഖ്യാനിക്കാൻ പറ്റിയതെന്നറിയാമോ? എന്തുകൊണ്ടാണോ? തർക്കം പഠിച്ചത്. ഒരു ആശാന് ബാംഗ്ലൂരും ബംഗാളിലും തോട്ട് തർക്കം പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആശാൻ അവിടെ പോയി ഇതൊക്കെ പഠിച്ചതുകൊണ്ട് ആശാനത് എന്നെ ഗുരുവിൻ്റെ അടുത്ത് നിന്നത് പഠിച്ചോ എന്നുള്ള കാര്യം ഉറപ്പില്ല. കാരണം ഈ ആശാൻ ഇതിന് വ്യാഖ്യാനം എഴുതുന്നത് 1904-5 ആ വർഷമാണ്. 1904-5 എന്നുവെച്ചാൽ കൽക്കട്ടയിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം. വിവേകോദയം ത്തിൻ്റെ പത്രാധിപരാകുന്നതും 1903 അതിനുശേഷം. ഈ സമയത്ത് ആശാനം നിരന്തരം എഴുത്ത് SNDP സെക്രട്ടറിയാണ്. ഓടി നടക്കുന്ന സമയമാണ് ആദ്യകാലം. അപ്പോൾ ആ സമയത്ത് ആശാനും വലിയ തിരക്കില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു അതായിരിക്കും, കാരണം ഇത് വളരെ ശ്രദ്ധിച്ചെഴുതേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടായിരിക്കും ആശാൻ പൂർത്തിയാക്കുന്ന എനിക്ക് തോന്നുന്നു. ബാക്കി ആൾക്കാർ പറയുന്നു കഥയൊക്കെ അസൂയുകൊണ്ട് പറയുന്നതായിരിക്കും. ആശാൻ പിന്നെ ഇങ്ങനെ വലിയൊരു പ്രതിഭാശാലിയായിരുന്നു, സംഘടനാ സെക്രട്ടറിയായിരുന്നു, വലിയ എഴുത്തുകാരനായിരുന്നു. അതുകൊണ്ട് കൂടെ നിന്നവർക്കൊക്കെ ഭയങ്കര അസൂയുണ്ടായിരുന്നു, കാരണം ആശാനെ പുറത്തി അടിച്ചത്. SNDP സെക്രട്ടറി സ്ഥാനത്ത് നമുക്ക് പുറത്തി അടിച്ചതുകൊണ്ടാണ്. അപ്പോ ആശാനായിരുന്നു അന്ന് എല്ലാവരും അംഗീകരിച്ച ഒരു വ്യക്തി, വിദ്വാൻമാര്, ഗുരുവിന്റെ ശിഷ്യന്മാരിൽ ആശാനെ പോലെ ജീവിച്ചിരുന്നപ്പോൾ അംഗീകാരം കിട്ടി വേറെ ഒരാളുമില്ല. രാജ്യം ആദരിച്ച്, ബ്രിട്ടീഷുകാരാദരിച്ച്, പിന്നെ വലിയ അന്ന് ജീവിച്ചിരുന്ന വിദ്വാൻമാരെല്ലാം ആശാനെ ആദരിച്ച്. അപ്പൊ എല്ലാവർക്കും ഇത്രയും മതിയായി, ബാക്കിയുള്ളവർക്ക് അസൂയുണ്ടാവും. അതുകൊണ്ട് ആയിരിക്കണം മറ്റു കഥയൊക്കെ പറയുന്നു. എനിക്ക് വന്ന ആശാന്ത് പൂർത്തിയാക്കാത്തത് പത്തിരക്കുണ്ടായിരിക്കും. ആദ്യം ഈ ബ്രഹ്മം എന്താണെന്ന് പറയുന്നതിന് ഈ പദ്യത്തിനെ വ്യാഖ്യാനിച്ച് ആശാൻ പറയുന്നത്, ഞാനിപ്പോൾ ഇത് അർത്ഥം പറയുന്നതെന്ന് കുറച്ചുകൂടെ വ്യക്തമാണ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അനുഭവം ആദിയിൽ ഒന്നിരിക്കില്ലാതെ അനുമതിയിൽ ഇത് മുന്നോക്ഷി അനുഭവിക്കാത്തത് കൊണ്ട് ധർമ്മിയുണ്ടെന്ന് അനുമതിയാൽ അറിവിയിൽ അറിഞ്ഞിടേണം. അടുത്തും ഇതിനോട് ചേർന്ന് വരും. അറിവത് ധർമ്മിയെയല്ല ധർമ്മമായി അരുളിയ ധർമ്മി അദൃശ്യമാകയാൽ ഇതര മുതലായ ഒന്നുമില്ല താങ്ങുന്നൊരു വടിവാം അറിവുള്ളത് ഓർത്തിടേണം. ഈ രണ്ടും കൂടെ ചേർത്ത് ഇതിൻ്റെ അർത്ഥമാണ് ആശയം. പദ്യം എന്നോട് പറഞ്ഞു അത് വ്യാഖ്യാനം തുടങ്ങുന്നതിന് നൈയായിക ദൃഷ്ടിയായി ഇതിനെ ഒന്ന് പരിശോധിക്കാമെന്ന് പറഞ്ഞു. അച്ഛൻ ഉദാഹരണമായിട്ട് പറയുന്നത് ഒരു നാരങ്ങ. നാരങ്ങയാണ് ധർമ്മി എന്ന് പറയുന്നത്. ഈ നാരങ്ങയിൽ കാണുന്ന മഞ്ഞ നിറം, നാരങ്ങയുടെ ഉരുണ്ട രൂപം, നാരങ്ങയുടെ പുളിപ്പിരസം, ഇതൊക്കെയാണ് ധർമ്മം. ഇത്തരം മനസ്സിലാക്കിയ ഈ പദ്യത്തിൻ്റെ അർത്ഥം വ്യക്തമാണ്. ധർമ്മി എന്ന് പറയുന്ന നാരങ്ങ, അതിൽ കാണുന്നതെല്ലാം ധർമ്മം. അപ്പോ ഇവിടെ പറയുന്ന എന്താണ്? നമ്മളെപ്പോഴും നാരങ്ങയെ കാണുമ്പോൾ കാണുന്ന അതിൻ്റെ ധർമ്മങ്ങളെയാണ്. ധർമ്മം എന്ന് വെച്ചാൽ നാരങ്ങ, നമ്മൾ നാരങ്ങ എന്ന് പറഞ്ഞാൽ എന്താ കാണുന്നത്? ആ മഞ്ഞ നിറം പഴുത്താണെങ്കിൽ, പിന്നെ നാരങ്ങ എന്ന് പറഞ്ഞ് കുടിക്കുന്ന എന്തോ അതിൻ്റെ രസം വെള്ളം, നാരങ്ങ പുളിപ്പാണെന്ന് പറഞ്ഞാൽ പുളിപ്പ്, പിന്നെ ഉരുണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മൾ ഈ കാണുന്ന തന്നെ നാരങ്ങയുടെ ധർമ്മമാണ്. അങ്ങനെ മുറിച്ചു നോക്കിയാലും, മുറിച്ചു നോക്കിയിട്ട് പറയാം അത് നല്ല പഴുത്താണ്, അത് കുരുവുള്ളതാണ്, കുരുവില്ലാത്തതാണ്. ഈ പറയുന്നതെല്ലാം നാരങ്ങയുടെ ധർമ്മമാണ്. ഇപ്പൊ ധർമ്മിയോടെ നാരങ്ങയിലെ, നാരങ്ങയുടെ ധർമ്മി ഏതാണ്? നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കുന്നത്, കണ്ണുകൊണ്ട് ഗ്രഹിക്കാം നാരങ്ങ, കൈകൊണ്ട് പിടിച്ച് അമർത്തി നോക്കാം പഴുത്തോ ഇല്ലേ എന്നുള്ള കാര്യം, നാക്കുകൊണ്ട് രസം അറിയാം, മൂക്കൊണ്ട് മണത്ത് നോക്കാം അല്ലേ. അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് ആ നാരങ്ങയുടെ ധർമ്മത്തെയാണ് മനസ്സിലാക്കുന്നത്. ഏതോ എങ്ങനെയൊക്കെ തിരിച്ചു മറിച്ച് നോക്കിയാലും ധർമ്മത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നാരങ്ങ എന്ന് പറയുന്ന ഒരു ധർമ്മി നമുക്കൊരിക്കലും ഗ്രഹിക്കാൻ പറ്റത്തില്ല ഇന്ദ്രിയങ്ങളിലൂടെ. നമ്മൾ നാരങ്ങയെ മനസ്സിലാക്കിയെന്ന് ധരിക്കുകയാണ്. വാസ്തവത്തിൽ നാരങ്ങയല്ല മനസ്സിലാക്കുന്നത്, പിന്നെ എന്തിനാ? ധർമ്മങ്ങളെയാണ്. അതിങ്ങനെ ഓരോന്ന് മനസ്സിലാക്കി മനസ്സിലാക്കി വന്നാൽ പിന്നെ ധർമ്മി ശേഷിക്കുന്നില്ല. അറിവത് ധർമ്മീയല്ല ധർമ്മമാ, ഇതാണ്. ആ നാരങ്ങയിൽ നിന്ന് തന്നെ ചിന്തിക്കണം, ബ്രഹ്മത്തിലേക്കൊന്നും പോകരുത്. നമ്മൾ അറിയുന്ന എന്തിനാണ്? അറിവത് ധർമ്മീയല്ല ധർമ്മീയല്ല. നാരങ്ങ എന്ന് പറയുന്ന ഒരു ധർമ്മീയല്ല അറിയുന്ന, പിന്നെ എന്തിനെ ധർമ്മമാം? ആ കാണുന്ന വസ്തുവിലുള്ള ഗുണങ്ങളെയാണ്. ആ ഗുണങ്ങൾക്കപ്പുറം ആ ഗുണങ്ങളുള്ള ഒരു വസ്തുവിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇതാണ് ഈ ഗുരുദേവ കൃതികൾക്ക് എത്രയോ പേര് വ്യാഖ്യാനം. എൻ്റെ കയ്യിൽ പ്രധാനപ്പെട്ട വ്യാഖ്യാനങ്ങളുള്ളത് നടരാജ ഗുരുവിൻ്റെ ഉണ്ട്, കാലകൃഷ്ണൻ നായർ സാറിൻ്റെ ഉണ്ട്, പിന്നെ രമനാനന്ദ സ്വാമിയുടെ ഉണ്ട്, ഡോക്ടർ ഭാസ്കരയുണ്ട്. ഇവരാരും തന്നെ ഈ ആശാൻ എഴുതി വെച്ചിരിക്കുന്നത് തുറന്നു നോക്കി നോക്കിയെങ്കിൽ ഇവരാരും അബദ്ധം എഴുതത്തില്ല. ഇവരെല്ലാം എഴുതി വെച്ചിരിക്കുന്ന അബദ്ധമാണ്. എന്നാൽ ഗുരുവിൽ നിന്ന് നേരിട്ട് എന്താണോ അറിവെല്ലാം പകർന്നു കിട്ടിയെന്ന് അവകാശപ്പെടുന്നവരും ഉണ്ട്. പിന്നെ അതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഗുരു ആശാൻ ഇത് വ്യാഖ്യാനം എഴുതുമ്പോൾ പറയുന്ന ഒരു 4 വർഷത്തെ കുറയാതെ ആൾക്കാർ ഇത് പാടി നടക്കുകയാണ്. അത് ആത്മോപദേശം ഒരു 4 വർഷമായിട്ടുള്ളൂ ആത്മോപദേശം എഴുതിയിട്ട്. എന്നിട്ട് 1900-ൽ അത് എഴുതി ആശാൻ പറയുന്നതനുസരിച്ച് ഇതുവരെ ഇത് അച്ചടി മഷി പുരണ്ടിട്ടില്ല എന്നും പറയുന്നുണ്ട്. അതുവരെ പ്രിന്റ് ചെയ്തിട്ടില്ല. ഗുരു എഴുതി ആൾക്കാർ ചൊല്ലുന്നു 4 വർഷമായിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ആയിരത്തി 1997 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആശാൻ പറഞ്ഞിരിക്കുന്നത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു 4 വർഷത്തിന് കുറയാത്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിന് അടുത്തായിരിക്കണം ഇത് ആൾക്കാർ ചൊല്ലാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ള. അപ്പോൾ അതിന് 3 വർഷമല്ലേ ഉള്ളൂ വ്യത്യാസം, അതറിയത്തില്ല. പിന്നെ ഈ 97 എന്നുള്ള കണക്ക് ഇവർക്ക് എവിടെ നിന്ന് കിട്ടിയെന്നുള്ള അറിയണം. ഈ ഗുരുദേവകൃതി ശിവനിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്നതിനകത്ത് ഒരുപാട് സംബന്ധമുണ്ട്. ഞാൻ അത് പലവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവർ കാണിക്കുന്ന ഗുരു നിന്ദയാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നതിലൂടെ കാണിക്കുന്നത്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവർക്കുള്ള അഹങ്കാരമായിപ്പോയി. ഞങ്ങൾ ചെയ്തത് ഇനി എങ്ങനെ മാറ്റുമെന്നുള്ളതാണ്. അഹങ്കാരികളോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇനി അതിനെ കുറിച്ചൊന്നും പറയുന്നു. ആരാണിത് ചെയ്യുന്നതെങ്കിലും ശരി, ഇത് ഗുരു നിന്ദയാണ് ഇവർ ചെയ്യുന്നത്. പല പല വിഷയങ്ങളും ഉണ്ട് അതിനകത്ത്. എനിക്ക് പറയുന്നതിന് ഇവിടെ വൃത്തന്മാരെ എനിക്ക് പേടിയൊന്നുമില്ല. എന്താ സഞ്ജു എപ്പോഴും കൊണ്ടാണത്. ഏത് സമയം ഇതും കൊണ്ട് ഞാനും സ്ഥലം വിടും. പക്ഷെ ഇവർ ചെയ്യുന്ന ഗുരു നിന്ദയാണ്. ഇവർ ഒരുപാട് ആവശ്യമില്ലാത്ത മാറ്റങ്ങളും അതിലൊക്കെ ഈ വരുത്തിയിട്ടുണ്ട്. നിങ്ങൾ മെമ്പർമാരൊക്കെ അറിഞ്ഞിരിക്കണോ എന്താ പറയുന്നു? ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഇപ്പോ ഒന്ന് പറഞ്ഞുതരാം. വേദാന്ത സൂത്രം ഗോവിന്ദനാശന്റെ നോട്ട് ബുക്കിൽ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അതിനെ അവർ മാറ്റിയിട്ട് എത്ര 19-20 സൂത്രമാക്കി പിരിച്ചു. അത് ഗുരു എങ്ങനെയാണോ പറഞ്ഞത് അത് അതുപോലെയാണ് ഗോവിന്ദനാശന്റെ നോട്ട് ബുക്ക് എഴുതിയിരിക്കുന്നത്. ഈ പുസ്തകത്തിൽ നോക്കുക എത്ര സൂത്രമായിട്ട് എഴുതിയിരിക്കുന്നു. ഇത് ഇവരെ ആര് ചുമതലപ്പെടുത്തി? ഇത് ആരടുത്ത് ചോദിച്ചിട്ട് ചെയ്തു? നിങ്ങളുടെ പുസ്തകം മുമ്പ് ഇരിപ്പുണ്ടല്ലോ. എത്ര സൂത്രം അതിനകത്ത് നമ്പറിട്ട് എഴുതിയിട്ടുണ്ട്? 21 സൂത്രമാക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു? ബോർഡ് കൂടി തീരുമാനിച്ചിട്ട് സമാധാനം പറയുന്നു, ഇതാര് പറഞ്ഞിട്ടായി ചെയ്തത്. ഇങ്ങനെയല്ല ഗോവിന്ദനാഥന്റെ നോട്ട് നോക്കിയുള്ളത്. ആ ആ എന്നുവെച്ചാ ഗോവിന്ദനാഥന്റെ നോട്ട് വീക്കി എങ്ങനെയുണ്ടോ അതുപോലെ തന്നെയാണ് പഴയ ഗുരുദേവ കൃതികളിൽ പ്രിന്റ് ചെയ്തിരുന്നത്. അതുപോലെ അത് ആർക്കും ചെയ്യാൻ അവകാശമില്ലല്ലോ, അങ്ങനെ തിരുത്താൻ ആർക്കും അവകാശമില്ലല്ലോ. അല്ല, നമ്മൾ ചെയ്യുന്നത് കണ്ട് മറ്റുള്ളവർ ചെയ്യണം, അല്ല മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ ചെയ്യേണ്ടതല്ല. മനസ്സിലായോ? എങ്ങനെ എങ്ങനെ എങ്ങനെ? ആ ആ ആ അല്ല, അങ്ങനെ വ്യാഖ്യാതാക്കൾ ചെയ്തോട്ടെ, അത് അവരുടെ ഇഷ്ടം. വ്യാഖ്യാതാക്കൾ ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ വ്യാഖ്യാനം, പക്ഷെ ഗുരുദേവൻ എഴുതിയത് ഗോവിന്ദനാശാന്റെ നോട്ട് ബുക്കിൽ കിടന്നത് അതുപോലെയാണ് ചുവരി എന്ന് പ്രസിദ്ധീകരിക്കേണ്ട അല്ലേ? വ്യാഖ്യാതാക്കൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ചെയ്യാം, അതിനെന്താ കുഴപ്പം? നിങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ തന്നെ ഇല്ലാത്ത എഴുതി ചേർക്കുന്നു, പിരിക്കുന്നത് 21 31 ഒക്കെ ആക്കുന്നു, അതിനുള്ള നിങ്ങൾക്ക് അവകാശം എന്താണ്? എങ്ങനെ? ആ ഒരുപാട് സൂത്ര ശങ്കരാചാര്യ അത്ര എഴുതിയെന്നൊക്കെ കാണിക്കാം, അതൊക്കെ തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാനിത് പലവണ പറഞ്ഞിട്ടുണ്ട്. എന്നാലും കാരണം ഇവർ ചെയ്തു പോയി, ഇനി തിരുത്താനും വയ്യ. ശരിക്കും അതിൽ യാതൊരു അഹന്തയും വിചാരിക്കാതെ പഴയ രീതിയിൽ തന്നെ ആക്കണം, പഴയ രീതിയാക്കി തന്നെ അത് പ്രസിദ്ധീകരിക്കണം. സച്ചിദാനന്ദ സ്വാമിയുടെ ചോദിക്കുന്നു, സച്ചിദാനന്ദ സ്വാമിൻ്റെ ഇതിൻ്റെയൊക്കെ എവിടെ നിന്നാണ് ഈ നമ്പർ വന്ന സ്വാമി? മറുപടി പ്രസിഡന്റാണ് മറുപടി പറയേണ്ടത്, പിടിച്ചു നിർത്തി ചോദിക്കുന്നു ഇതെങ്ങനെ വന്നു? ഗോവിന്ദനാശാന്റെ നോട്ട് ബുക്കിൽ നിന്ന് അത് ശരിക്കും അതുപോലെ പകർത്തി അതിലൊരു വ്യത്യാസം വരുത്താതെ ശാസ്ത്രി സാർ പ്രൂഫ് നോക്കി പ്രസിദ്ധീകരിച്ച പുസ്തകം എൻ്റെ കയ്യിലിരിപ്പുണ്ട്, ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ചുവരി നിറയ്ക്ക് ആര് ആര് ആ അല്ല, ശിവരി എന്ന് പ്രസിദ്ധീകരിച്ച പുസ്തകം എന്റെ ഇരിപ്പുണ്ട്, മര്യാദയ്ക്ക് പ്രസിദ്ധീകരിച്ച് 72 78 മറ്റാണോ? 78 78 അല്ല, ഇത് എന്ന് വെച്ചാൽ അന്ന് കെട്ടിയത് വെച്ച്, മനസ്സിലായി? പിന്നീട് ഡോക്ടർ ഭാസ്കരൻ വന്നതിന് ശേഷം കുറേ പാഠഭേദങ്ങളൊക്കെ നോക്കി കുറെ പുള്ളി കറക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ശാസ്ത്രി സാർ, ഞാൻ സാറേ അത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, കാരണം ഈ വേദാന്ത സൂത്രത്തിൽ എനിക്ക് സംശയം വന്നപ്പോഴത്തേക്ക് അന്ന് ഇതുപോലായാലും ഇത് പിരിച്ചിട്ടൊന്നുമില്ല, മനസ്സിലായോ? അപ്പോൾ ഞാൻ ശാസ്ത്രി സാറിൻ്റെ അടുത്ത് ചോദിച്ചു, സാർ ഇത് കാരണം അതിൻ്റെ തുടക്കത്തിൽ എഴുതിയിട്ടുണ്ട് ശാസ്ത്രി സാറാണ് ഇത് ചെയ്തതെന്ന്. അങ്ങനെ ഞാൻ സാറിനോട് ചോദിച്ചു, സാർ ഇത് ഇങ്ങനെ ഒരു സംശയം ഉണ്ടല്ലോ, പറഞ്ഞു ഒരക്ഷര ഞാൻ ഗുരുവിൻ്റെ ഇതിന് ഞാനൊരക്ഷര എൻ്റെ ആയിട്ട് ഞാൻ ഒന്നും മാറ്റിയിട്ടില്ല. പിന്നെ ഞാൻ എവിടെയെങ്കിലും എന്തെങ്കിലും മാറ്റം നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞിട്ടുള്ളൂ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, സാറ് വ്യാഖ്യാനിച്ചപ്പോൾ സാറ് നിർദ്ദേശിച്ചത് പറയുകയും ചെയ്തു, ഒറിജിനൽ ഇങ്ങനെയാണ്, ഇങ്ങനെ ആയിരിക്കുമെന്ന്. ഇതിലുണ്ടല്ലോ ആദ്യത്തെ കൃതി ഏതാണ്? വിനായകാശ. സാറ് പറയുന്നുണ്ട് ഒരാൾക്ക് പാഠഭേദം കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒറിജിനൽ അവിടെ വയ്ക്കണം, എന്നിട്ട് പാഠഭേദം കാണിക്കണം. കാരണം ഈ പാഠഭേദം എന്ന് പറഞ്ഞാൽ പ്രിന്റിംഗ് മിസ്റ്റേക്ക് വരാമല്ലോ. ഞാൻ സാറിനോട് ചോദിച്ച് പ്രിന്റിംഗ് മിസ്റ്റേക്ക് കൊണ്ടുവല്ലോ വന്നാണോ എന്നറിയാനാണ് സാറിനോട് ചോദിച്ചത്. സാറ് പറഞ്ഞു, ഞാനത് ഒരു അക്ഷരം പോലും ഞാൻ മാറ്റിയിട്ടില്ല. രണ്ടും മിസ്റ്റേക്കുകൾ വരും, പലതിലും പല രീതി വരും. പിന്നെ അത് അങ്ങനെ വരാം, എഴുതുന്നതിൽ വ്യത്യാസങ്ങൾ വരാം. പക്ഷേ ഈ നമ്പര് ഇട്ട് ശിവഗിരി എന്ന് പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്നത് അത് ഗുരുത്വമില്ലായ്മയാണ്, യാതൊരു സംശയവും. ഞാൻ പലതവണ ഇത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് ചെയ്തവർക്കിപ്പോൾ അഹങ്കാരത്തിൻ്റെ പ്രശ്നമാണ്. ഞങ്ങളും അറിവുള്ളവരാണ്. ആ ഈ പ്രിന്റ് ചെയ്യുമ്പോൾ പഴയത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈ പ്രിന്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കാശുണ്ടാക്കണമെന്നുള്ള ഉദ്ദേശമില്ല, വിറ്റ് പൈസ ഉണ്ടാക്കുക. ആ ഒന്നും ചെയ്താൽ അതുപോലെ എടുത്ത് വെച്ച് അങ്ങ് പ്രിന്റ് ചെയ്ത് വിടും. അതാണ് ഞാൻ പറഞ്ഞത്, ലേറ്റസ്റ്റ് കൊണ്ടുവരാം. അപ്പൊ അറിയാമല്ലോ. ഇത് 2022 ആ മാറ്റം വരുത്തില്ല, അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല. അത് അതുമിതുമായിട്ട് എന്താ ബന്ധം? ജീവിച്ചിരിക്കുന്നവര് അങ്ങനെയല്ല. അതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയൊന്നുമല്ല സംഭവം. ഇവിടെ ഈ ഗുരുപൂജ ഏർപ്പാട് വന്നത് പഴയ കാലത്ത് ഗുരു ഇവിടെ ആശ്രമമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഗുരു ഇവിടെ താമസിക്കുമ്പം ആൾക്കാർ ഓരോരോ സ്ഥലങ്ങളിൽ നിന്ന് വരും. ഗുരുവിന് ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്, സ്കൂള്, വിദ്യാലയം, സാമ്പത്തികവും മറ്റാവശ്യങ്ങളും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആൾക്കാർ ദൂരസ്ഥലങ്ങളിൽ നിന്ന് കാണിക്കകൾ സമർപ്പിക്കാനായിട്ട് ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ ഗുരുവിനെ കാണുകയാണെങ്കിൽ എല്ലാം ഇവിടെ ഗുരുവിന് സമർപ്പിച്ചിട്ട് പോകും. പക്ഷേ ഗുരു എന്ത് ചെയ്യും? ഗുരുവും പോവും പുറത്ത് സ്കൂളിൻ്റെ ആവശ്യത്തിന്, പണപ്പിരിവിനും മറ്റു പല കാര്യങ്ങൾക്കും. പ്രതിഷ്ഠയ്ക്ക് പോകുമ്പോൾ ആൾക്കാർ വരുമ്പോൾ ഇവിടെ ഗുരുവിനെ കാണത്തില്ല, ഗുരുവും യാത്രയില്ലായിരിക്കും. അപ്പോൾ ശിഷ്യന്മാരെല്ലാം കൂടെ എന്ത് ചെയ്ത്? ഗുരുവിൻ്റെ ഒരു പടം വെച്ചു. പിന്നീട് ഗുരു ഇല്ലാത്ത സമയത്ത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ ഈ പടത്തിൻ്റെ മുമ്പിൽ ഇതൊക്കെ സമർപ്പിക്കുക. ഇതൊക്കെ ഉണ്ടല്ലോ, പച്ചക്കറി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ. അങ്ങനെയാണ് ഗുരുപൂജാ സമ്പ്രദായം വരുന്നത്. അങ്ങനെ ഗുരു ഇല്ലാത്ത സമയത്ത് ഇവിടെ ഒരു പടം വെച്ചിട്ട് പൈസ ആയാലും ശരി മറ്റെന്ത് സാധനമായാലും കൂടെ കൊണ്ടുവന്ന, കാരണം ഗുരു പ്രവർത്തനത്തിലല്ലേ. അപ്പം അത് അന്ന് ചെയ്തത് സ്വാഭാവികമാണ്. ഗുരുവില്ല, ഗുരുവിനെ അന്വേഷിച്ചു കൂടെ വരുന്നു, ഗുരുവില്ല, അവർക്ക് ഗുരുവിന് സമർപ്പിക്കണം. എന്ത് ചെയ്യും? വേറെ എന്താ ചെയ്യുന്നത്? ഒന്ന് സമാധിയൊന്നുമില്ലല്ലോ. ഇന്നാണെങ്കിൽ സമാധി സമർപ്പിച്ചിട്ട് പോകും. അപ്പോൾ ഇവിടെ ഒരു പടം വെച്ചു. അങ്ങനെയാണ് ഇവിടെ ഈ ഇത് തുടങ്ങുന്നത്. അങ്ങനെ പടം വെച്ചിട്ട് അത് എഴുതിയിട്ടുമുണ്ട്, ഞാൻ ഇവിടെ നിന്ന് വായിച്ച പഴയ ആരോ എഴുതിയിട്ടുള്ളതാണ്. അങ്ങനെ പടം വെച്ച് അത് വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ വായിച്ച ഓർമ്മയിൽ പറയുന്നു. അങ്ങനെ പിന്നെ എന്ത് ചെയ്തു? ആൾക്കാർ വരുന്നവരെല്ലാം കാണിക്കുകയോ മറ്റു കാര്യങ്ങളെല്ലാം അത് ഗുരു ഇരിക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നതല്ല, അങ്ങനെ സമർപ്പിച്ച് പോയി. പിന്നെ മിക്കവാറും ഗുരു ഇങ്ങനെ പ്രത്യേക സമയങ്ങളിലെ ഗുരു ഇവിടെ കാണും. ഗുരു എപ്പോഴും സഞ്ചാരമാണല്ലോ, പ്രവർത്തനം ആവശ്യങ്ങളായിട്ട്. അപ്പോഴും പിന്നെ അതൊരു സ്ഥിരം പരിപാടിയായി. അപ്പോൾ ഇപ്പോൾ ഗുരുവിൻ്റെ അവിടെ കൊണ്ട് സമർപ്പിച്ചിട്ട് പോവുക. ഇപ്പോൾ വരുമ്പം തന്നെ എപ്പോഴും ചിലപ്പോൾ ഗുരു കണ്ടില്ലാന്നും വരും ആൾക്കാരെ. പിന്നീട് വന്നൊക്കെ ഇപ്പോൾ ശരീരത്തിനൊക്കെ പല ബുദ്ധിമുട്ടുകളുണ്ടായി, വരുന്നവരെയൊക്കെ കാണുന്നതൊക്കെ ബുദ്ധിമുട്ടായി. അപ്പോൾ പിന്നെ ഈ പടം വെച്ചിട്ട് ആൾക്കാർ സമർപ്പിച്ചിട്ട് പോയി. അങ്ങനെ വന്നൊരു ഏർപ്പാടാണ് അത്. ഗുരുവിടെ ഇരുന്നപ്പോൾ ഗുരുവിനെ കാണിക്കാതെ അവിടെ കൊണ്ട് വെച്ചതൊന്നുമല്ല, അന്നത്തെ ഒരു സാഹചര്യത്തിൽ അതങ്ങനെ വന്നതാണ്. അതും ഇതുമായിട്ടൊരു ഈ അതുമായിട്ട് യാതൊരു ബന്ധമല്ല ഈ പറയുന്നു ഇതുമായിട്ട്. അതാണ് ചരിത്രത്തിലുള്ള ഗുരു ജീവിച്ചിരിക്കുകയല്ല, ഗുരു കണ്ടതാണ്, അഭിപ്രായം പറഞ്ഞ്. ഇതിനാകുമ്പോൾ തിന്നാനൊന്നും കൊടുക്കണ്ടല്ലോ എന്നൊരു അഭിപ്രായം പറഞ്ഞു. ഇറ്റലിയിൽ ചെയ്ത് കൊണ്ടുവന്നു കൊടുക്കുക. അതൊക്കെ ചരിത്രത്തിലുള്ള കാര്യമാണ്, എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം. ഇതങ്ങനെയല്ല, ഇതിനെന്ത് പറയാനാ? അങ്ങനെ ചെയ്യാൻ പാടില്ല. വ്യാഖ്യാതാക്കൾക്ക് എന്തിനു സ്വാതന്ത്ര്യമുണ്ട്? നിങ്ങളിപ്പോൾ ഒരു വേദാന്ത സൂത്രത്തിന് വ്യാഖ്യാനം എഴുതുകയാണ്, നിങ്ങൾക്ക് ആ പത്തോ ഇരുപതായിട്ട് തിരിക്കാം. പക്ഷെ ഗുരു കൃതി എന്ന് പറഞ്ഞ്, ഗുരു കൃതി എന്ന് വെച്ചാൽ ഗുരു എഴുതിയതാണ്, വ്യാഖ്യാനകർത്താവ് എഴുതിയതല്ല. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ഗുരുദേവ കൃതി എന്ന് വെച്ചാൽ അത് വ്യാഖ്യാതാവ് എഴുതിയല്ല, ഗുരു എഴുതിയാണ്. അപ്പൊ ഗുരു കൃതി എന്ന് പറഞ്ഞ് നമ്മൾ പ്രസിദ്ധീകരിക്കുമ്പോൾ, അല്ലെന്തെങ്കിലും പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിലോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ മുമ്പ് ഇവിടെ ഇരുന്നപ്പോഴത്തേക്ക് ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് കുറേ പഴയ ഗുരുദേവ കൃതികളെല്ലാം എടുത്ത് നോക്കി, എല്ലാം കൂടെ ഒത്ത് നോക്കിയിട്ട് ഈ പാഠഭേദമെന്നും പറഞ്ഞെല്ലാം ഒരുപാട് കറക്ഷൻ ഒരു ഗുരുകൃതിക്കകത്ത് വച്ച് ഞാൻ കറക്റ്റ് ചെയ്ത് എൻ്റെ ഓർമ്മ ഞാൻ സൈഗിനെ ഏൽപ്പിച്ചു. ഞാൻ സൈഗിനോട് ചോദിച്ചു, സൈഗൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടില്ല, ഏൽപ്പിച്ചിട്ടില്ലായിരിക്കും എൻ്റെ, പക്ഷെ ഒരു ഓർമ്മയാണ്. പക്ഷെ ഞാൻ ആ മുറി വെച്ചിരുന്നു, അത് ഉറപ്പാണ്, ഞാൻ കൊണ്ടുപോയില്ല. ഞാനിവിടെ നോക്കുമ്പം എന്താണോ എൻ്റെ ലാഗ് ഉണ്ടായിരുന്ന ഇവിടുത്തെ കള്ളക്കണക്കുകളാണ്, അല്ല ഒരു പുസ്തകവും ഞാൻ കൊണ്ടുപോയില്ല, അതെൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പുസ്തകം നഷ്ടപ്പെട്ടുപോയി കുറേയധികം. അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ പഴയ ബുക്കുകൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, എല്ലാം ഞാൻ ആ മുറി വെച്ചിരുന്നു. അതൊക്കെ പിന്നെ ആ ഇതൊക്കെ വന്ന് ആരോഗ്യം എടുത്തുകൊണ്ട് മുറിക്കകത്ത്, പിന്നെ ഞാൻ തിരിച്ചുകൂടെ വരുമ്പോൾ അതൊന്നും കാണാനില്ല, ആര് കൊണ്ടുപോയി എന്നൊന്നും അറിയില്ല, എല്ലാം നഷ്ടപ്പെട്ടു. അതിനകത്ത് ഞാനത് കറക്റ്റ് ചെയ്ത് വെച്ചു. പക്ഷെ അങ്ങനെ ഇപ്പോൾ പ്രിന്റിങ് മിസ്റ്റേക്കോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാം. അത് ഡോക്ടർ ഭാസ്കരൻ ചെയ്തിട്ടുള്ള ഒരു നല്ല കാര്യമാണ്, പല പലയിടത്തും പുള്ളി കറക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് താഴെ കൊടുക്കണം, ഫുട്നോട്ടായിട്ട് കൊടുക്കണം, ഇങ്ങനെ ഉണ്ട് ഇതാണോ, അതാണ് അത് ചെയ്യേണ്ടത്. സംസ്കൃത പുസ്തകങ്ങളിലൊക്കെ അങ്ങനെയാണ്, എന്തെങ്കിലും പ്രിന്റിങ് മിസ്റ്റേക്ക് വന്നാൽ അവർ കൊടുക്കും, ഇന്ന പുസ്തകത്തിൽ ഇങ്ങനെ കാണുന്നു, ഇതാണ് ശരി, അങ്ങനെ കൊടുക്കും. അല്ല വെറുതെ ഇങ്ങനെയും ചെയ്യാൻ പാടില്ല. ഏത് പ്രകാശാനന്ദ സ്വാമി ദാമു എഴുതാൻ, ഇതൊക്കെ പ്രകാശാനന്ദയുടെ പേരിലൊക്കെ ആരെങ്കിലും എഴുതി വയ്ക്കുന്നത്? പഴയ കാലത്ത് ഗുരു പറയുകയും മറ്റുള്ളവർ എഴുതിയെടുക്കുകയോ ചെയ്തിട്ടുള്ളതല്ല, അത് ശരിയാണ്. ആശാൻ പറഞ്ഞിരിക്കുന്നത് നാല് വർഷത്തിൽ കുറയാതെ ആൾക്കാരത് പാടി നടക്കുന്നുണ്ട്, ഇതുവരെ ഇത് പ്രിന്റ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് പ്രിന്റ് ചെയ്യുന്നത്, വിവേകോദയത്തിൽ ആദ്യം പ്രിന്റ് ചെയ്തത്. ഇവിടെ എന്തോ ആത്മവിശതത്തിന്റെ എന്തോ ഒരു വാർഷികം എന്തോ ആഘോഷിച്ചില്ലേ, അങ്ങനെ എന്തോ ഒരു സംഭവം നടന്നില്ലേ, ശതാബ്ദി? അത് ഏത് വർഷമായിരുന്നു ശതാബ്ദി? അത് ഏത് വർഷം എന്ന് പറഞ്ഞു? ശതാബ്ദി എന്ന് പറയുമ്പം ആശാൻ പറയുന്നതനുസരിച്ച് 1900 അടുപ്പിച്ചാണ് എഴുതിയിരിക്കുന്നത്, അല്ല 1900 ഇപ്പൊ 2000 ആയില്ലേ. അപ്പോ പിന്നെ അതിലെഴുതിയിരിക്കുന്ന 1800 അതിൽ എപ്പോഴെഴുതിയിരിക്കുന്ന 1897 എഡിഷൻ വേറെ. 87 എന്ന് പറയുമ്പോൾ ആശാനം പറഞ്ഞിരിക്കുന്ന 1900 അതിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? 1897 കഴിഞ്ഞ് വരുന്ന 1900 അല്ലേ, 1900 അടുപ്പിച്ച് വരണം. അതായാലും വരാം, അടുപ്പിച്ചെന്ന് കൃത്യമായി പറയുന്നില്ല. 4 വർഷം എന്ന് പറഞ്ഞാൽ ആശാനം എഴുതിയിരിക്കുന്നത് 1904-5 വർഷങ്ങളിലാണ് വിവേകോദയത്തിൽ വന്നത്. 4-5 ആ വർഷം, 4 വർഷം എന്ന് പറയുമ്പോൾ 1903-ലാണ് വിവേകോദയം തുടങ്ങുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. 4-ലായിരിക്കും അപ്പോഴേ എന്നെ എഴുതുന്നത് ആശാൻ. 4-5 ആ വർഷമായിട്ടാണ്. അതിന് രണ്ട് മലയാളം ഇതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 1903-4-ലായിരിക്കും വിവേകോദയത്തിൻ്റെ ഇതാകുന്നത്. അപ്പോൾ അപ്പോഴും എന്തായാലും ആശാൻ ഒരുപാട് തിരക്കുള്ള സമയമായിരുന്നു സംഘടനയുടെ ചുമതലയും. ആ സമയത്താണ് രാജയോഗമെല്ലാം വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിക്കും. ആ സമയത്താണ് വിവേകോദയത്തിൽ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ധാരാളം എഴുതിക്കൊണ്ടിരുന്ന സമയം അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ പൂർത്തിയാകാത്ത, ഒരുപാട് ശ്രദ്ധ ആവശ്യമുള്ളത് കൊണ്ടായിരിക്കും. വേണം, ആവശ്യമുള്ളവർ ചെയ്യട്ടെ. അതെ, ശിവരിന്ന് ആ പിന്നെ എന്തിനാ ഇത് എഴുതുന്നത്? അല്ല, നിങ്ങളിപ്പം വർഷം എഴുതുകയാണെങ്കിലേ അവിടെ ഫുട്നോട്ടായി കൊടുക്കണം, ഇന്നതുകൊണ്ട്, ഇന്ന എവിഡൻസും ഉണ്ട്, അതെഴുതണം. ഇന്നതുകൊണ്ട്, ഇന്ന കാരണം കൊണ്ട് ഇതിന്ന വർഷം എന്നെഴുതണം. വെറുതെ ഇതിൻ്റെ അടിയിൽ രൂപം വെച്ച് വർഷം എഴുതി വയ്ക്കുന്ന, ഇപ്പോൾ എഴുതി വയ്ക്കാം ആശാന്റെ വ്യാഖ്യാനം അനുസരിച്ച് ഇത് ഇന്ന വർഷമാകാനാണ് സാധ്യത. സാധ്യത എഴുതാൻ പറ്റും, പക്ഷെ അതിന് തെളിവ് നമ്മൾ കൊടുക്കണം. ആത്മോദയശേഷത്തിനെ സംബന്ധിച്ചിടത്തോളം ആശാന്റെ വ്യാഖ്യാനം മതി. ആശാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ പിന്നെ അപ്പീലില്ലല്ലോ. അങ്ങനെ കൊടുത്ത് എഴുതണം, അല്ല വെറുതെ ഇങ്ങനെ 12, 13 എന്നൊക്കെ വെറുതെ എഴുതി വയ്ക്കുക. നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഇതിന് തെളിവ്? അതെ, അതിപ്പോ ആശാൻ എഴുതി, ആശാനിൽ കൂടുതൽ അറിയാമെന്നുള്ളൂ. ആദ്യം എഴുതിയ ജീവിതത്തിൽ ആശാനല്ലേ, അപ്പൊ പിന്നെ അതനുസരിച്ചാണെങ്കിൽ അതിൽ സ്വീകരിക്കണം. കൃത്യമായ ആർക്കും അറിയത്തില്ല, കൃത്യമായ എന്തായാലും ആർക്കും അറിയത്തില്ല. അപ്പൊ ആശാൻ അങ്ങനെ എഴുതി, ആശാനാണ് കൂടുതൽ പ്രാമാണിക്കുന്നത്. എന്തായാലും മറ്റുള്ളവരെ അപേക്ഷിച്ച് വേരാരും ജീവിതത്തിൽ എഴുതിയതും അത് തന്നെ സ്വീകരിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇവർ 55 എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അതുണ്ട്, ഒരുപാട് ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. ജ്യോതിഷം വെച്ചിട്ട് നല്ല കഥയായി. അതൊക്കെ ഉണ്ട്, ഞാനും അത് കുറെ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ആശാനാണ് പറയുന്നതെങ്കിൽ ഗുരുവിന്റെ ജന്മത്തെ കുറിച്ച് പറയണമെങ്കിൽ ആശാൻ 17 വയസ്സുള്ളപ്പോഴും മറ്റാണ്, 17-ാമത്തെ വയസ്സിലാണ് ഗുരുവിന്റെ അടുത്തത്. അപ്പോ പിന്നെ ഉണ്ടായിരുന്നത് ശിവലിംഗ സ്വാമിയാണ്. അപ്പൊ ശിവലിംഗ സ്വാമി എന്ന് ജീവിതത്തിൽ എഴുതിയിട്ടില്ല. ഇത്രയും അടുത്ത് പിന്നെ ഉണ്ടായിരുന്ന പഴയ കാലത്തുള്ള ആൾക്കാർ, മണക്കാട് ഗോവിന്ദൻ ആശാൻ, പിന്നെ ഭൈരവൻ ശാന്തി, അവരൊക്കെയാണ്. പക്ഷെ അവരുടെ ഒന്നും കാര്യത്തിൽ അവരാരും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതിപ്പം കൃത്യമായി അത് വെച്ച് പറയാൻ പറ്റില്ല. സന്തോഷം. അതിപ്പം ഗുരു എന്തർത്ഥത്തിൽ പറഞ്ഞെന്നും പറയാൻ പറ്റില്ലല്ലോ. ഷഷ്ടി പൂർത്തി എന്നൊക്കെ പറയുമ്പം ഗുരു വേറെ എന്തെങ്കിലും കണ്ടിട്ടായിരിക്കും പറഞ്ഞത്. ഗുരു പറയുന്നതേ ഇപ്പോ ഈ പറഞ്ഞത് പോലെ ശ്രുതി കാഷ്ടിക്കരുതെന്നൊക്കെ പറഞ്ഞതുപോലെ ശ്രുതിയിൽ കാഷ്ടിക്കരുതെന്നൊക്കെ പറഞ്ഞ അതുപോലെയുള്ള പ്രയോഗങ്ങൾ ഗുരു എപ്പോഴും അര എണ്ണം ഇങ്ങനെയൊക്കെ ഗുരുവിൻ്റെ ഭാഷാപ്രയോഗം എന്ന് പറയുന്ന വെച്ചതൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. അങ്ങനെ അത് വെച്ച് പറയാൻ പറ്റില്ല. ഗുരു പറയുന്ന വെച്ചിട്ട് നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല. ചോദിക്കും സർക്കാർ എന്തായാലും ചോദിക്കും. കാരണം പന്മനാശ്രമത്തിൽ നിന്ന് എട്ടമ്പി സ്വാമിയുടെ സ്റ്റാമ്പ് ഇറക്കാൻ വേണ്ടി ഇവരെല്ലാം ചോദിച്ചിരുന്നു, എല്ലാ രേഖകളും ഹാജരാക്കി. പിന്നെ രേഖ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കതറിയാം. അപ്പോൾ ഈ ജനിച്ച വർഷമെല്ലാം കൃത്യമായി മതയാണ് ചോദിച്ചു. പിന്നെ മടത്തിൽ നിന്ന് എഴുതി കൊടുത്ത് അവരംഗീകരിക്കും, അത്രയല്ല. അതുകൊണ്ട് അത് പോട്ടെ, എന്തായാലും ഇനിയിപ്പോൾ അത് തീരുമാനമാകാത്ത കാര്യം എന്താണെന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോൾ അതിലൊരു തീർത്തൊന്നും പറയാൻ പറ്റില്ല. ആശാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ പ്രാമാണികമായി സ്വീകരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആശാനെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റും. ഏറ്റവും സീനിയർ ആശാനല്ലേ. ആശാൻ ഒരിക്കലെങ്കിലും ഗുരുവിനോട് ചോദിക്കായിരിക്കും വയസ്സൻ ജനിച്ച കാര്യം. ഹൃദയം ആശ എഴുതി വയ്ക്കും. ആശാൻ എങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ എഴുതിയല്ലേ, അല്ലെങ്കിൽ അപ്പൊ കറക്റ്റ് ചെയ്യണ്ടേ? ഇനി അതിലെന്തെങ്കിലും ഗുരു ജീവിച്ചിരിക്കുമ്പോൾ എഴുതിയത് അത് ശരിയല്ലെങ്കിൽ അപ്പോൾ അത് കറക്റ്റ് ചെയ്യണ്ടേ? ഗുരു കറക്റ്റ് ചെയ്യണ്ടേ? എനിക്ക് പിന്നെ എന്താണ് ഇവരിങ്ങനെ കേട്ട് മാറ്റുന്നതെന്ന് എനിക്കറിയില്ല. അതൊക്കെ ഇങ്ങനെ ഈ നാട്ടിൻപുറത്തെ ആൾക്കാർ പറയുന്നതെന്നും അതൊന്നും പറയാൻ പറ്റില്ല. അങ്ങ് പൊട്ടത്തരം.